ഇനി അപരാമായെ കുറിച്ച് പറയുന്നു. ഇന്ദ്രിയാണാം ഹി വിഷയ പ്രപഞ്ചോയം വിസൃജ്യതേ യയാ സൈവ അപര അധ്യാത്മസ്ഥൂല സങ്കല്പനാമയി ഇന്ദ്രിയാണാം വിഷയ ഹി അയം പ്രപഞ്ച യയാ വിസൃജ്യതേ സാ ഏവ അധ്യാത്മ സ്ഥൂല സങ്കല്പനാമയി അപര ഭവതി. ഇവിടെ അപര അപരയെ കുറിച്ച് പറയുക, ഇതിന് പ്രിന്റിങ്ങിലൊക്കെ ചെറിയ പിശകുകളുണ്ട്. സംസ്കൃതം അറിയാവുന്നുള്ള ഒരു പ്രൂഫ് നോക്കും, ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും. ഇന്ദ്രിയാണാം വിഷയ ഹി, ഹി എന്ന് പറയുന്ന അമ്പിയത്തിന് ഏവ എന്നുള്ള അർത്ഥം, ഇതിനാണ് സാധാരണ പ്രയോഗിക്കുന്നത്. ഏവ യസ്മാ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും. ഇവിടെ ഏവ മാത്രമായ എന്നർത്ഥം. ഇന്ദ്രിയാണാം വിഷയ, ഇന്ദ്രിയങ്ങളുടെ വിഷയം മാത്രമായ അയം പ്രപഞ്ച, ഈ പ്രപഞ്ചം. അപ്പൊ അവിടെ പ്രപഞ്ചത്തിനൊരു വിശേഷണം കൊടുക്കുകയാണ്. ഇന്ദ്രിയങ്ങളുടെ വിഷയം മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. ഇവിടെ മായ കാര്യം എന്ന് പറയുമ്പം പ്രപഞ്ചത്തെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ അറിയുന്നത് അല്ലെങ്കിൽ അറിവിൽ നിൽക്കുന്നതാണ്. പേരായിരം പ്രതിഭയായിരം എന്ന് പറയുന്ന ആ പേര് നാമം പ്രതിഭ അറിവ് പിന്നെ അറിവ് ആരൂപം എഴും വിഷയം ആയിരമാം പ്രപഞ്ചം. വിഷയം എന്ന് പറയുമ്പോൾ അത് രൂപമായി. അപ്പോ നാമം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പ്രപഞ്ചം എന്നുള്ള പേരുകൊണ്ട് പറയുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരറിവ്, പിന്നെ കാണുന്ന അതിൻ്റെ പ്രത്യേകതകളാണ് രൂപം എന്ന് പറയുന്നത്, അതിൻ്റെ ആകൃതിയും മറ്റും. ഇതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയം മാത്രമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു? ഭൗതികവാദികൾ പറയുന്ന പോലെ പ്രപഞ്ചത്തിനൊരു സ്വതന്ത്രമായ അസ്തിത്വം, അതവർ പറയുന്നതാണ്. അങ്ങനെയൊന്നില്ല. അറിയപ്പെടുന്നത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. അവിടെയൊക്കെ ഇതാ പറയുന്നു, അറിയപ്പെടുന്നു അത്രയേ ഉള്ളൂ. ഇത് മധ്യവിധികളുടെ ഒരു നിലപാടാണ്. അറിയപ്പെടുന്നു അത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ നില എന്ന് പറയുന്നു. അല്ല, അതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അറിവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നു. അതിവിടെ സ്വീകരിക്കുന്നില്ല. ഭൗതികവാദികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൂതങ്ങൾ പരിണമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു അത് എന്ന് പറയുന്നവരാണ് ഭൗതികർ എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ പരിണമിച്ച് പ്രപഞ്ചം ഉണ്ടായി. സാംഖ്യന്മാരായാലും അങ്ങനെ തന്നെ പറയുന്നു. താർക്കികന്മാരും ഏറെക്കുറെ അങ്ങനെ തന്നെ പറയുന്നു. പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് പഞ്ചഭൂത കാര്യമാണെന്നാണ് അവരും പറയുന്നത്. അപ്പൊ ഇങ്ങനെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അറിവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്, അതിന് സ്വതന്ത്രമായ നിലയുണ്ട്. ഇന്ദ്രിയ അർത്ഥ സന്നികർഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയവും ആ പ്രപഞ്ചവുമായിട്ടുള്ള സംബന്ധം, സന്നികർഷം എന്ന് വെച്ചാൽ സംബന്ധം, ബന്ധം. അതുകൊണ്ട് അത് അനുഭവപ്പെടുന്നു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അറിഞ്ഞില്ലെങ്കിലും അതവിടെ ഉണ്ട്, നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്വൈത പറയുന്ന അങ്ങനെയല്ല. എന്താണോ അറിവിനെ വിട്ട് ഇങ്ങനൊരു വസ്തു അന്യമില്ല, അറിവിനെ വിട്ടൊരു വസ്തു സ്വതന്ത്രമായി ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, അറിവാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ വിഷയം മാത്രമാണെന്ന് പറയുന്നത്. അയം പ്രപഞ്ചം ഇന്ദ്രിയ വിഷയം എന്ന് വെച്ചാൽ അറിവിന്റെ വിഷയം, കാരണം ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ അറിവുണ്ടാകുന്നത്. ഇന്ദ്രിയ വിഷയം മാത്രമാണ് എന്ന് പറയുന്നത് അദ്വൈതികളുടെ സ്വന്തം നിലപാട്. പക്ഷെ അങ്ങനെയുള്ള പ്രപഞ്ചത്തിനും ഇന്ദ്രിയ വിഷയം മാത്രമായിരിക്കുന്ന പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടിയുണ്ട്. അതാണ് ഇന്ദ്രിയാണാം വിഷയ ഹി അയം പ്രപഞ്ച. ഈ പ്രപഞ്ചം അയം പ്രപഞ്ച, പ്രപഞ്ചത്തിന് വിശേഷമാണ് അയം എന്ന് പറയുന്നത്. ഇപ്പോഴും അയം എന്ന് പറയുന്ന വിശേഷണം എന്തിനാണ് കൊടുക്കുന്നത്? പ്രത്യക്ഷം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതം ശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്നത് പ്രത്യക്ഷമായിരിക്കുന്ന പ്രപഞ്ചം എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ഈ പ്രപഞ്ചം ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ വിഷയം അല്ലാത്ത പ്രപഞ്ചം ഉണ്ട്, സൂക്ഷ്മ പ്രപഞ്ചം. എല്ലാ ഇന്ദ്രിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല, അത് ആർക്കും പറയാൻ പറ്റില്ല. കുറെയൊക്കെ അറിയുന്നുണ്ട്, പറയുന്ന ഇന്ദ്രിയ വിഷയം അല്ല, അതിസൂക്ഷ്മമായ ഇന്ദ്രിയ വിഷയമാണ്. പരമാണുക്കളും മറ്റും ഇന്ദ്രിയ വിഷയമില്ല. അതുകൊണ്ട് ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രത്യക്ഷ പ്രപഞ്ചത്തെ പറയും. അതിനെ മാത്രമേ ഈ സ്ഥൂല ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സിന്റെ സഹായത്തോടുകൂടി അറിയാൻ കഴിയത്തുള്ളൂ. ഇത് കഴിയുന്ന പഴയകാലത്തും സൂക്ഷ്മ പ്രപഞ്ചത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, ഇന്നത്തെ പോലെയല്ല. പരമാണുക്കളെ കുറിച്ചും പരമാണുക്കളിൽ നിന്നാണ് സ്ഥൂല പ്രപഞ്ചം ഉണ്ടായതെന്നൊക്കെ പണ്ടും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ അത് പരമാണുക്കൾ വരെ പോകത്തില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇത ശബ്ദം ഉപയോഗിക്കുന്നത്, പുല്ലിംഗത്തിൽ അയം എന്ന് പറയും. അത് സൃഷ്ടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാരാ സൃഷ്ടിക്കുന്നത് ആണ് പറയുന്നത്, അപരാമായ, അപര എന്നുള്ള മായ. മറ്റു മായ എന്ന് പറയുന്നതിൽ നിന്ന് എന്താ പ്രത്യേകത? ഇതാണ് സ്ഥൂല വിഷയങ്ങളെ സൃഷ്ടിക്കുന്നത് അപരമായ. അപ്പൊ ഈ മായ എന്ന് പറയുമ്പോ അത് ആരുടെ മായ? ഈശ്വരന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ മായ. അപ്പൊ പരമാത്മാവിൽ മായാശക്തി കൊണ്ട് സ്ഥൂലപ്രപഞ്ചം എന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കുന്നു. ആ പരമാത്മാവ് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ അറിയുന്നു. അവിടെ സൃഷ്ടിക്കുന്നതും പരമാത്മാവ് തന്നെ, അറിയുന്നതും പരമാത്മാവ് തന്നെ. ഇപ്പൊ സൃഷ്ടിക്കുന്നത് മായാശക്തിയുണ്ട്, അറിയുന്നതുകൊണ്ട് അറിയുന്നത് ഇന്ദ്രിയങ്ങളൊക്കെ. അപ്പൊ അറിയുന്ന ഇന്ദ്രിയങ്ങളോ അത് പരാമായ, അതാണ് മുമ്പ് പറഞ്ഞത്. ഇന്ദ്രിയമാണ് മനോബുദ്ധി പഞ്ചപ്രാണാദയോ യയാവിസത് സൈവ പര, അത് പരാമായ. അപ്പൊ പരാമായ ഇന്ദ്രിയങ്ങളെയും സൂക്ഷ്മമായ എല്ലാത്തിനും സൃഷ്ടിക്കുന്നു. സൂക്ഷ്മമായ എല്ലാന്ന് പറയുമ്പം ഈ ചിതാത്മാവിന്റെ തന്നെ അംഗങ്ങളായിരിക്കുന്ന സൂക്ഷ്മം, അതിനെ സൃഷ്ടിക്കുന്നു. അപരമായ വന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ഥൂലപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സ്ഥൂലപ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, സ്ഥൂലമായവർ പറഞ്ഞു ഉള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക. കേവലം ഇന്ദ്രിയ വിഷയരൂപത്തിൽ അത് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ട് തന്നെ സൃഷ്ടിക്കുന്നു അങ്ങനെ ഒരു പക്ഷം ഇല്ല. അത് അപരാമായ ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പരമായ മായയാണോ സൂക്ഷ്മാംഗങ്ങളെ സൃഷ്ടിക്കുന്നത്, അപരമായയാണോ ഈ സ്ഥൂല പ്രപഞ്ചം സൃഷ്ടിച്ച്, ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? തത്വചിന്ത എന്ന് പറയുമ്പോ എന്തിന്റെ അടിസ്ഥാനത്തിൽ? വെറുതെ ഇരുന്നു വിചാരിച്ച ഇതൊക്കെ പറയാൻ പറ്റുമോ? അതെയൊന്ന് യുക്തി വിചാരം ചെയ്യുന്ന എല്ലാവരും ഇതൊക്കെ പറയുന്നുണ്ട്. യുക്തി വിചാരം എത്ര പേര്? ഇതൊന്നും ഇല്ലാന്ന് പറയുന്നതിന് യുക്തി വിചാരമുണ്ട്. യുക്തി വിചാരം കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. യുക്തി വിചാരം എല്ലാത്തിനും ആവശ്യമാണ്. ഇതൊന്ന് ശരിയില്ലെന്ന് പറയാനും നമുക്ക് യുക്തി വിചാരം ഉപയോഗിക്കാം. എന്തടിസ്ഥാനത്തിലാ പറയുന്നത്? പ്രാചീനമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വെറുതെ യുക്തി വിചാരം ചെയ്തതെന്നും പറയാൻ പറ്റില്ല. ഇതേ രീതിയിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് മായയെക്കുറിച്ച് എല്ലാം പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ സാരം, ആ സാരത്തെ ഗ്രഹിച്ചിട്ട് ഒരു തന്റേതായ ഒരു ശൈലി പറയും. അതാണ് ഇത്രയും മായയ്ക്ക് ഇത്രയും ഭേദം. ഇതെല്ലാം ഒരിടത്ത് കാണാൻ പ്രയാസമാണ്, എങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മായ, വിദ്യ, അവിദ്യ, പര, അപര, തമ, പ്രധാനം, ഇങ്ങനെ പല പേരുകളിൽ അത് പല പ്രവൃത്തി ചെയ്യുന്നതായിട്ടും അതിന് പല കാര്യങ്ങളുള്ളതായിട്ടും അത് പല രൂപത്തിലുള്ളതായിട്ടും പറയുന്നത്, എല്ലാം സംഗ്രഹിച്ച് പറയുന്നത് അത് ഗുരുവിന്റെ ശൈലിയാണ്. അത് ഗുരുവിന്റെ സ്വന്തമായ കാര്യമാണ്. പക്ഷെ ഇത് പല ഭാഗങ്ങളിലായിട്ട് ചെതറിക്കിടക്കുന്നു പല സ്ഥലങ്ങളിൽ. ഗ്രന്ഥ പരിചയം കൊണ്ടേ ഇത് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റും? അല്ലാതെ ഒരാൾക്ക് വെറുതെ ഇരുന്നു കൊണ്ടൊരു ഭാവനയെ പറയാൻ പറ്റും? പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതൊരു വളരെ പ്രാചീനമായ ഒരു ചിന്താഗതിയാണ്. പ്രാചീനമായി തന്നെ പല രീതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പ്രാചീനം എന്ന് വെച്ചാൽ 1000 വർഷത്തെ പഴക്കം, അല്ലെങ്കിൽ ഭൂമി വന്നാൽ 1500 വർഷം പഴക്കം, അത് 2000 വർഷം പഴക്കം, അങ്ങനെയൊക്കെ പറയാം. പല പല കാലങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഈ ആശയം. അദ്വൈത ചിന്തയിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നു. അതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ ഒരു സിദ്ധാന്തം. സിദ്ധാന്തം എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരുപാട് പേര് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തിയ ഇങ്ങനെയാണ് പ്രപഞ്ചം, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. നിശ്ചയിച്ചു വച്ചിരിക്കുന്നു ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നത്. അപ്പോ അതിന് പല കാഴ്ചപ്പാടുകളും ഉണ്ട്. അദ്വൈതികൾ ഇങ്ങനെ പറയുന്നു, ഒരേ ഒരു ചിതാത്മാവിൽ നാനാശക്തികൾ പ്രവർത്തിക്കുന്നു. ഒരു ശക്തി തന്നെ നാനാരൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നും പറയാം, അല്ലെങ്കിൽ നാനാശക്തികൾ പ്രവർത്തിക്കുന്നു എന്നും പറയാം. അപ്പോ എങ്ങനെയാണോ കാര്യം അല്ലെങ്കിൽ ഫലം, അത് കണ്ടിട്ട് അതിന്റെ പിന്നിലുള്ള ശക്തിയെ അനുമാനിക്കുന്നു. അതാണ് പഴയ രീതി. ശക്തി പ്രത്യക്ഷമല്ലാത്ത പഴയകാലത്ത് ഈ ഇങ്ങനെയുള്ള എല്ലാ സമസ്യകൾക്കും കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് ശക്തി. അപ്പോ ഓരോന്നിനെയും വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഇല്ലേ ഇരുന്നു, ഇന്നത്തെ പോലെ ആധുനിക മനുഷ്യനുള്ളത് പോലെ ഇല്ലായിരുന്നു. അപ്പോ അവരെന്ത് ചെയ്യുന്നു, ഒരു കാര്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞൊരു ശക്തിയെ കൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ശക്തികളെ കൽപ്പിക്കേണ്ടി വരും. സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട് നമുക്കറിയാം, സൂക്ഷ്മ അംഗങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്കറിയാം, മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടായി? ഈ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്, അതിൻ്റെ ആർക്കും തർക്കമില്ല. എനിക്ക് മനസ്സുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഇതിനൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. പക്ഷെ എങ്ങനെയുണ്ടായി? അപ്പോ ഏറ്റവും എളുപ്പ വഴി എന്താണോ, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അപ്പൊ സൂക്ഷ്മമായ കാര്യത്തിൽ ഒരു ശക്തിയുണ്ട്, പക്ഷെ സ്ഥൂലമായ കാര്യവും അതിന്റെ പിന്നിൽ വേറൊരു ശക്തിയുണ്ട്. ഇതിനായി രണ്ട് ശക്തിയെ സ്വീകരിക്കുന്നത്, ഒരു ശക്തിയെ സ്വീകരിച്ചപ്പോൾ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, സ്ഥൂലം സൂക്ഷ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസം. കാര്യങ്ങളിൽ വ്യത്യാസം വരണമെങ്കിൽ എന്ത് വേണം? കാരണത്തിന് വ്യത്യാസം വേണം. മൺപാത്രവും ലോഹപാത്രവും കാര്യമാണ്, അതിന് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസത്തിന് കാരണം? പ്രധാനമായ കാരണം എന്ന് പറയുന്നത് മണ്ണും ലോഹവുമാണ്. മണ്ണിൽ നിന്നുണ്ടാക്കിയ മൺപാത്രം, ലോഹത്തിൽ നിന്നുണ്ടാക്കിയ ലോഹം, ഇങ്ങനെയുള്ള യുക്തികളാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ സ്ഥൂലം ഇങ്ങനെ ഇരിക്കുന്നു ഈ പ്രപഞ്ചം, ശബ്ദസ്പർശരൂപ രസഗന്ധരൂപത്തിലുള്ള പ്രപഞ്ചം. അന്ന് പ്രധാനമായും പഴയ ആൾക്കാർ ചിന്തിച്ച എന്താണോ, ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചാണ് അവർ ചിന്തിച്ചത്, സ്ഥൂല പ്രപഞ്ചം. അപ്പോ അതിന് ഒരു ശക്തി പിന്നിലുണ്ട്. എന്നാൽ പിന്നെ ചിന്തിച്ചപ്പോൾ ഒരു സൂക്ഷ്മ പ്രപഞ്ചമുണ്ട്. അത്ര എളുപ്പം പിടികിട്ടുന്നതല്ല, ആന്തരികമാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണന്മാരും എല്ലാം അപ്പൊ അതെങ്ങനെ ഉണ്ടായി? അതിന്റെ പിന്നിന്റെ ഒരു ശക്തിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ശക്തികളിലും വ്യത്യാസം ഉണ്ടാകണം എന്നുള്ള ഒരു ഊഹം ഉണ്ടായി തീരൂ എന്നുള്ള ഒരു മനുഷ്യ ഇങ്ങനെയൊക്കെ വളരെ ആയിരക്കണക്കിന് വർഷം ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് മുന്നോട്ട് വന്നാണ് ആധുനികമായ ശാസ്ത്രമൊക്കെ രൂപപ്പെട്ടത്. അതിന്റെ ഒരു മൂലസ്രോതസ്സാണത്. അങ്ങനെ ചിന്തിച്ചു ആധുനിക മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഉടനെ ചിന്തയ്ക്ക് വ്യത്യാസമുണ്ട് ചിന്തയ്ക്ക്. അപ്പോൾ ആധുനിക സിദ്ധാന്തങ്ങൾ ഉണ്ടായി. ഇതെല്ലാം പ്രാചീന സിദ്ധാന്തങ്ങളാണ്. അന്നത്തെ സാഹചര്യങ്ങളിൽ ഇത്രയൊക്കെ സാധ്യമാകും. അതിന് കാരണം അവൻ പ്രത്യക്ഷമായി കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ അവൻ അനുമാനിക്കാൻ പറ്റിയ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ ഇതിൻ്റെയൊക്കെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനൊക്കെ ആശ്രയിക്കുന്ന കേവലമായ യുക്തി. അപ്പോൾ ഇത്രയൊക്കെ അവർക്ക് ചിന്തിച്ചെത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും ചിന്തയിലൂടെ സമാധാനം കണ്ടെത്തുക. അതുകൊണ്ടാണ് ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് എപ്പോഴും പറയുന്നത്. ചിന്തിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ എന്താണോ ഇതൊക്കെ ചിന്തിച്ച് അവതരിപ്പിച്ചത് ആ കാലത്തെ ശരി ഇതൊക്കെയാണ്. ഇനി നാളെ ഒരു കാലത്ത് ഇതിനപ്പുറമുള്ള ശരികൾ കണ്ടെത്തിയാൽ അത് ശരിയാകും. ഇതൊക്കെ അവതരിപ്പിച്ച സമയത്ത് അന്നത്തെ മനുഷ്യൻ കണ്ടെത്തിയ ശരി അതാണ് ഈ പറയുന്നത്. അതിങ്ങനെ മനുഷ്യന്റെ അറിവ് മാറുന്നതനുസരിച്ച് അവന്റെ ശരിയും മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരാൾ പറയുന്നത് ഇതാണ് അവസാനത്തെ ശരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കണമെന്ന്. ഓരോ വിഷയത്തിനും മനുഷ്യർക്ക് 100 അഭിപ്രായങ്ങളാണ്. അപ്പോൾ അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന ശരി ഓരോരുത്തർ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആത്യന്തികമായൊരു ശരി എന്ന് എല്ലാവർക്കും വേണ്ടി പറയാൻ പറ്റില്ല. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് വേണമെങ്കിൽ പറയാം, ഇതാണ് എൻ്റെ ആത്യന്തികമായ ശരി. അത് എന്നെ സംബന്ധിച്ച് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. മറ്റത് മനുഷ്യന്റെ അറിവ് മാറുന്നതനുസരിച്ച് ശരി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്ത് പല പല സിദ്ധാന്തങ്ങളുണ്ടാകുന്നത്, പല പല കാഴ്ചപ്പാടുണ്ടാകുന്നു, എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇത് പഴയ കാഴ്ചപ്പാടാണ്. അപ്പൊ ഈ സ്ഥൂലമായ പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ഇന്ദ്രിയ വിഷയം മാത്രമാണ്. ഇതിന് അറിവിനെ വിട്ട് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. ഇത് അറിവിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. ഇതിനൊരു ഉത്പത്തിയുണ്ട്, നമ്മൾ അനുഭവപ്പെടുന്ന ഈ സ്ഥൂല പ്രപഞ്ചം. ആ സ്ഥൂല പ്രപഞ്ചത്തിന് പൊതുവെ പറയുന്നത് ശബ്ദസ്പർശ രൂപ സുഗന്ധം ഒളി മുതലാം പഴം എന്നൊക്കെ പറയും. 5 ഇന്ദ്രിയ വിഷയങ്ങൾ 5 ആ ഇന്ദ്രിയ വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ, പഞ്ചഭൂതം. അന്ന് മനുഷ്യൻ എന്താണ് ചിന്തിച്ച് കണ്ടെത്തിയാണ് 5 ഇന്ദ്രിയങ്ങൾക്ക് 5 വിഷയങ്ങൾ, അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഭൗതിക പദാർത്ഥങ്ങൾ, ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്ന, രൂപത്തെ ആശ്രയിച്ചിരിക്കുന്ന, രസത്തെ ആശ്രയിച്ചിരിക്കുന്ന, ഗന്ധത്തെ ആശ്രയിച്ചിരിക്കുന്ന. ഇന്ന് ആ ചിന്താഗതിയെല്ലാം മാറി. ഇന്നീ പഞ്ചഭൂത സിദ്ധാന്തം എന്നൊക്കെ പറയുന്നതിന് കാര്യമായ മൂല്യമൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം. അപ്പൊ അത് ഈ സ്ഥൂലപ്രപഞ്ചത്തെ ഇന്ദ്രിയ വിഷയം എന്ന് പറയുന്നതുകൊണ്ടാണ് സ്ഥൂലപ്രപഞ്ചം എന്ന് പറയുന്നത്. അങ്ങനെ വിഷയമാകുന്നത് സ്ഥൂലമേ ആകുന്നു. അത് വിസർജ്യത, ഏതൊരു ശക്തി കൊണ്ടാണോ സൃഷ്ടിക്കപ്പെടുന്നത്, ആ ശക്തി അധ്യാത്മ സ്ഥൂല സങ്കല്പനാമൈ. അധ്യാത്മം ആത്മനി ഇത്യ അധ്യാത്മം, ആത്മാവിലുള്ളത് എന്നുള്ളത്. ഇവിടെ പരമാത്മാവെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഇവിടെ ഈ മായാദർശനത്തെക്കുറിച്ചും അധ്യാരോഹത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ പരമാത്മാവ് ജീവാത്മാവ് എന്നുള്ള ഒരു ഭേദത്തിലല്ല പറയുന്നു. അറിവ് എന്നുള്ള ചിദാത്മാ എന്നുള്ള ഒരൊറ്റ തത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഒരേ ഒരു തത്വത്തിൽ തന്നെ അവിടെ ഭേദമൊന്നുമില്ല, ജീവാത്മാവ് പരമാത്മാവെന്ന് ഭേദമൊന്നുമില്ല. ആ തത്വത്തിൽ തന്നെ മായ കൊണ്ട് സൃഷ്ടി നടക്കുന്നു, സ്ഥൂലവും സൂക്ഷ്മവും. ആ തത്വത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ സ്ഥൂല പ്രപഞ്ചത്തിന്റെ അനുഭവം സംഭവിക്കുന്നു. എല്ലാ ഒരു തത്വത്തിലാണ്. അവിടെ ഈശ്വരൻ ഏത്, ജീവൻ ഏത്, അങ്ങനെ ഒരു ചിന്തയ്ക്ക് പ്രസക്തിയില്ല. ഒന്നിലുമെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ അധ്യാത്മം ആത്മാവിൽ സ്ഥൂല സങ്കല്പനാമയി. സ്ഥൂല സങ്കല്പന, സങ്കല്പം, സങ്കല്പന, സങ്കല്പനം എന്നവർ അർത്ഥം തന്നെ. നമ്മൾ സാധാരണ പറയുന്ന സങ്കല്പം തന്നെ സംസ്കൃതത്തിൽ തന്നെ ഒരർത്ഥത്തിൽ പ്രയോഗിക്കാം. ഇപ്പൊ സ്ഥൂല സങ്കല്പനാമയി എന്ന് വെച്ചാൽ സ്ഥൂല സങ്കല്പനാരൂപത്തിലുള്ളതാണ്. എന്ത്? അപര ഭവതി. ആത്മാവിൽ സ്ഥൂല സങ്കല്പരൂപത്തിലുള്ളതാണ് ഈ അപരമായ. അപ്പോൾ ഈ അപരമായ ഈ സ്ഥൂലമായ വിഷയങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന അപരമായ വേറെ, സൃഷ്ടിക്കപ്പെട്ട സ്ഥൂല വിഷയങ്ങൾ വേറെ, അങ്ങനെയല്ല. മണ്ണ് വേറെ, മൺപാത്രം വേറെ, അങ്ങനെയല്ല. മൺപാത്രം മണ്ണ് തന്നെ. അതുപോലെ ഈ സ്ഥൂല സങ്കല്പന, സ്ഥൂല സങ്കല്പരൂപത്തിലുള്ള ആ അപരമായ തന്നെയാണ് ആ സൃഷ്ടിയായിരിക്കുന്നത്. ഏത് സ്ഥൂല സൃഷ്ടിയായിരിക്കുന്നു, അവിടെ പിരിക്കാൻ പറ്റത്തില്ല. മണ്ണിൽ നിന്ന് പാത്രത്തെ പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ മായയിൽ നിന്നും മായാകാര്യത്തെ പിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മായാമയം എന്ന് പറയുന്നത്. മായാസ്വരൂപം തന്നെയാണ് ഈ ജഗത്ത്. മായാമയം എന്ന് പറയും, മായാസ്വരൂപം തന്നെ. ആ മായ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമാർത്ഥത്തിലില്ലാത്തതെന്ന് പറയുന്നു. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പോയി. നമുക്ക് ജഗത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ നമുക്ക് അനുഭവം ഉണ്ടെന്ന്, നമ്മൾ നിരന്തരം ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെ ഇല്ല എന്ന് പറയും. അദ്വൈതം അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്വൈതികളെ മിഥ്യാവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ചിലയിടത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കും, പക്ഷെ എങ്കിലും ഒരു വാക്കെടുത്തിട്ട് മാത്രം എന്താണ് ഒരു സിദ്ധാന്തം എന്ന് ചിന്തിച്ചാൽ ഇല്ല എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അനുഭവിക്കുന്നു, ഉണ്ട്, പക്ഷെ പരമാർത്ഥത്തിലില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു പരമാർത്ഥമുണ്ട് ഈ ജഗത്തിനെ സംബന്ധിച്ച്. ആ പരമാർത്ഥികത ഈ അനുഭവിക്കുന്ന സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ജഗത് അദ്വൈതത്തെ സംബന്ധിച്ചതിന്റെ രണ്ടിനും തുല്യമായ പ്രാധാന്യമാണ്. എന്താണ് ജഗത്ത് ഉണ്ട് എന്ന് പറയുന്നത്, ജഗത്ത് ഇല്ല എന്ന് പറയുന്നത് ഒരേ പ്രാധാന്യമാണ്. ജഗത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ആ ജഗത്ത് പരമാർത്ഥ സ്വരൂപത്തിലുണ്ട്. പരമാർത്ഥ രൂപത്തിൽ ജഗത്തുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? പരമാർത്ഥത്തിൽ നിന്ന് അന്യമായിട്ടില്ല. പരമാർത്ഥമായൊരു തത്വത്തിൽ നിന്ന് അന്യമായിട്ടില്ല. പരമാർത്ഥ രൂപത്തിലാണെങ്കിൽ ഉണ്ട്. നമ്മള് സാമാന്യമായി അനുഭവിക്കുമ്പോൾ ജഗത്തിന് ഉണ്ടെന്നും അനുഭവിക്കുന്നു, ഇല്ലെന്നും അനുഭവിക്കുന്നു. അപ്പൊ എന്റെ മുമ്പിൽ ഇത് ഇരിക്കുന്നുണ്ട്, ഉണ്ടെന്ന് പറയും. നശിച്ചു പോയാൽ ഇല്ലെന്നും നമ്മൾ അനുഭവിക്കും. ഒരേ വസ്തുവിനത്തിന് നമുക്ക് ഉണ്ടെന്നും ഇല്ലെന്നും അനുഭവിക്കും. ഉണ്ടില്ല എന്നും ഉറമായി അസത്ത് സത്ത് രണ്ടും പ്രതീതം. അത് അദ്വൈതത്തിന്റെ മർമ്മപ്രധാനമായ ആശയങ്ങളാണ്. അപ്പൊ പാരമാർത്ഥികമായ ഒരു തത്വം അതിനെ അംഗീകരിക്കുമ്പോൾ ഇതെല്ലാം ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഉണ്ട് എന്നും പറയാം. അതുകൊണ്ടാണ് നമുക്കിതിൽ എല്ലാം ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. എന്നാ പരമാർത്ഥ തത്വത്തിൽ നിന്ന് വേറിട്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അല്ല, ഉണ്ടെന്നുള്ള അനുഭവത്തെ മനസ്സിലായോ? എന്തോന്നു പരമാർത്ഥത്തിൽ നിന്നും വേറിട്ട് ജഗത്ത് ഉണ്ട് എന്ന് പറയുന്നതിനാണ് ജഗത് ഭ്രാന്തി എന്ന് പറയുന്നത്. അത് പരമാർത്ഥമായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭ്രാന്തിയല്ല, നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ജഗത്ത് ആ പരമാർത്ഥ സത്യം തന്നെ ആണ്, സകലതും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്വൈതത്തിന്റെ നിലപാടാണ്. അവിടെ ഒരു ആശയക്കുഴപ്പത്തിനും അവസരമേ ഇല്ല. എങ്ങനെ ഇതി പ്രക്രിയ ഓരോരുത്തരുടെ ഭാവനയിൽ ഓരോന്നും പറയുന്നു. എന്തോന്ന് ഇരിപ്രക്രിയ ഓരോരുത്തരും സ്വയം വിദ്വാന്മാരാവാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടി വെച്ചു ഇരിപ്രക്രിയ നേതി എന്നാണോ ഇനി എഴുതിയിരിക്കുന്നത്? ആരാ എഴുതിയത്? ആരെഴുതി അത് പുസ്തകം എന്ന് പറയും? സാധാരണഗതി അങ്ങനെയൊന്നും പറയില്ല. അദ്വൈതത്തിന്റെ എല്ലാ മുഴുവൻ പ്രക്രിയകളും ഈ ദർശനമാനി വരും. അദ്വൈതത്തിന്റെ സാര സർവസ്വത്തിനകത്തുണ്ട്. അതിനപ്പുറം ഒരിടത്തും പോയി അദ്വൈതം എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യം. പക്ഷെ അദ്വൈതത്തെ കുറിച്ചൊരു ധാരണയുള്ളവരിത് വായിക്കണം, അതാണ് പ്രശ്നം. അദ്വൈതത്തെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിട്ട് വായിക്കണം, അല്ല ഇത് വായിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കിതിനെ കുറിച്ചൊരു ധാരണയില്ല, പക്ഷെ ഇത് വായിച്ച് ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും എന്നുവന്ന പ്രശ്നം. അപ്പോൾ ഏത് വഴിക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് നമുക്ക് തന്നെ പിടിയില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ ആട് കയറും, ഇതിൻ്റെ അർത്ഥം ഇന്നതായിരിക്കും ഇന്നതായിരിക്കും എന്നുള്ള. അപ്പോ ഒരു സിദ്ധാന്തം, നിലവിലുള്ള ഒരു സിദ്ധാന്തം, പുതിയൊരു കാര്യം നിലവിൽ വളരെ നൂറ്റാണ്ടുകൾ ചിന്തിച്ച് ഉറപ്പിച്ച ഒരു സിദ്ധാന്തം ഒരാൾ അവതരിപ്പിക്കുമ്പോൾ ആ സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു പുതിയ ആശയമല്ല, വളരെ പ്രാചീനമായ ആശയമാണ്. അപ്പൊ ഗുരു അതിനെ അവതരിപ്പിക്കുന്നു, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്നു. നമ്മളതിനെ സമീപിക്കുമ്പോഴും എന്ത് വേണം, നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണ ആവശ്യമാണ്. ആ ധാരണയിൽ വേണം അങ്ങോട്ട് എടുക്കാൻ, അല്ലെങ്കിൽ പിടികിട്ടത്തില്ല. അപ്പോൾ യാതൊരു ധാരണയില്ലാതെ നേരിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമുക്ക് മുഴുവൻ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് ഉള്ള ട്രെയിനിൽ ഒരാൾ യാത്ര ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ അയാൾക്ക് കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ള പ്രധാന സ്റ്റേറ്റുകളെല്ലാം കടന്ന് കടന്ന് ഓരോന്നും കണ്ട് അറിഞ്ഞ് ഡൽഹിയിലെത്താം. അയാൾ ഇടയ്ക്ക് നിന്നാണ് കയറുന്നതെങ്കിലും ആന്ധ്രയിൽ നിന്ന് കയറണമെങ്കിലും കുറേ സ്റ്റേറ്റുകൾ വിട്ടുപോകും. അതുപോലെയാണ് പറയുന്നത്, ഇതിൻ്റെ ധാരണയോടുകൂടി ഇതിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ പ്രശ്നം വരും, കാരണം ഇതിനൊരു ഒരു പൂർവ്വകാലമുണ്ട്. ഈ ചിന്തയ്ക്ക് വളരെ സമ്പന്നമായൊരു പൂർവ്വകാലമുണ്ട്. അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇതിലേക്ക് വരാൻ, കാരണം അത് ഉൾക്കൊണ്ട ഒരാളാണ് എഴുതിയിരിക്കുന്നത്. ശരിയായ ഒരു പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് നാം പറഞ്ഞു വരുന്നു. പശ്ചാത്തലം ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസം, കാരണം അത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശാസ്ത്രങ്ങളാണ്. ഒരാൾക്ക് ഇങ്ങനെ നേരിട്ട് അതിലേക്ക് കടക്കാൻ പറ്റും, അത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ പുതിയൊരു ശാസ്ത്രമാണെന്നിരിക്കട്ടെ, പുതിയൊരു ശാസ്ത്രം, പുതിയൊരു അറിവ് നമുക്ക് നേരിട്ട് അതിൽ പ്രവേശിക്കാം. ഇന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ വരുകയാണ്. ഒരു ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരാൾ പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നു ഒരു കാഴ്ചപ്പാട്, അയാൾക്ക് അത് ഇന്ന് തന്നെ മുമ്പോട്ട് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റും. പുതിയ ആശയം നേരിട്ട് അയാൾക്ക് ആർക്കും മനസ്സിലാക്കാം. പക്ഷെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ് മൊത്തത്തിലുള്ള ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള. പക്ഷെ ആശയം പുതുതാണെങ്കിൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കും ഏത് ഭൗതിക ശാസ്ത്രത്തിനും, പക്ഷെ അതിൽ തന്നെ പുതിയ ആശയമാണെങ്കിൽ അയാൾക്ക് നേരിട്ടത് മനസ്സിലാക്കാം. ഇതൊരു പുതിയ ആശയമാണ്, അതൊരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഒരുപാട് പേര് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് രൂപപ്പെടുത്തിയ ആശയം. അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലമില്ലാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളൊരു മൊബൈലിൽ ഒരു പുതിയ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ചെറിയ പയ്യനെ കൊടുക്കും, നിങ്ങൾ മാറിയിരുന്നാൽ മതി, അവൻ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, അവന് ആരുടെയും സഹായമില്ലാതെ അവനത് കളിക്കും, തനിയെ കളിച്ചു പഠിക്കും, അവനാരുടെയും സഹായം ആവശ്യമില്ല. അതൊരു ഫ്രഷായ സാധനമാണ്, പക്ഷെ അവനതിനെ ഉപയോഗിക്കാൻ അവൻ ഫ്രഷായിട്ട് തന്നെ അവനത് കൈകാര്യം ചെയ്യും. അവന് കമ്പ്യൂട്ടർ സയൻസിന്റെ ആവശ്യമൊന്നും ഇല്ല, അതുണ്ടാക്കിയാണ് അതൊക്കെ വേണ്ടിയിരിക്കും. ഇത് അതുപോലെ പറ്റത്തില്ല. പല വ്യാഖ്യാതാക്കളും ഈ മൊബൈൽ ഗെയിം കളിക്കുന്ന പോലെയാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. അത് ഇത് നടക്കത്തില്ല. ആ പശ്ചാത്തലം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാലും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് എന്താണ്, ഇപ്പൊ ഗുരു ഇങ്ങനെ എഴുതി വെച്ചിരിക്കല്ലേ, നമുക്ക് നേരിട്ട് മനസ്സിലാക്കിയാൽ പോരാ, എന്തുകൊണ്ട് ഇതിന്റെ ഒരു വലിയൊരു പശ്ചാത്തലം പിന്നെ കിടപ്പുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയാലേ ഇവിടെ പറയുന്നത് ശരിക്കും മനസ്സിലാവും. നിങ്ങള് ഫ്രഷായിട്ട് ഇതിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പശ്ചാത്തലം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകത്തേ ഉള്ളൂ. അതാണ് ഈ ആധുനിക വ്യാഖ്യാതാക്കന്മാർക്കെല്ലാം പറ്റുന്ന പ്രശ്നം. അവരിതിന്റെ പശ്ചാത്തലം ഒന്നും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടി ഗുരു എഴുതി വെച്ചാണ്, നിങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കുന്നു, പരാജയപ്പെടുത്തേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ പശ്ചാത്തലം ഈ ശാസ്ത്രത്തിനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ഈ ആത്മാവിലുള്ള സ്ഥൂല സങ്കല്പം, ആ സങ്കല്പനാമായി ആ സങ്കല്പ രൂപത്തിലുള്ളതാണ് ഈ മായ, അപരമായ. അതിന്റെ സൃഷ്ടിയാണ് സ്ഥൂലപ്രപഞ്ചം. അപ്പൊ ഈ സ്ഥൂലപ്രപഞ്ചം അതെന്താണ്? അതും സങ്കല്പം തന്നെ. സ്ഥൂലപ്രപഞ്ചം എന്ന് പറയുന്നത് സങ്കല്പം തന്നെയാണ്, സ്ഥൂല സങ്കല്പം തന്നെയാണ്. അതാണ് അത് ഇന്ദ്രിയ വിഷയം മാത്രമാണെന്ന് പറയും. ഇന്ദ്രിയാണാം വിഷയത്തി എന്ന് പറഞ്ഞതാണ്, ഇന്ദ്രിയ വിഷയം മാത്രമാണ്, സ്ഥൂല സങ്കല്പം തന്നെയാണ്. സങ്കല്പം എന്ന് പറയുന്നത് എന്താ? സങ്കല്പം ബോധമാണ് സങ്കല്പം എന്ന് പറയുന്നത്, അറിവിനെയാണ് നമ്മൾ സങ്കല്പം എന്ന് പറയുന്നത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ അറിവല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സാധനമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ അറിവാണ്. സങ്കല്പം, അറിവ്, ചിന്ത എല്ലാം ഒരേ അർത്ഥം തന്നെ. സങ്കല്പമെന്നും പറയാം, ചിന്തയെന്നും പറയാം, അറിവെന്നും പറയാം. അപ്പോ ആ സ്ഥൂല സങ്കല്പം, സ്ഥൂലമായി ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് ഇതിനെ സ്ഥൂല സങ്കല്പം എന്ന് വിളിക്കുന്നു. ആപേക്ഷികമായി വേറെ ഒരു സൂക്ഷ്മ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ സ്ഥൂല അറിവായിരിക്കുന്നു ഈ പ്രപഞ്ചം. അത് അതിനെ സൃഷ്ടിച്ചത് ഈ സ്ഥൂല സങ്കല്പ രൂപത്തിലുള്ള ശക്തിയാണ്. ആ ശക്തിയിൽ നിന്ന് സൃഷ്ടിച്ചാൽ അതും ആ ശക്തി തന്നെയാണ്. അതിനാണ് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞത്, മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രം മണ്ണ് തന്നെ എന്ന് പറയുന്ന പോലെ ഈ ശക്തിയിൽ നിന്ന് സങ്കല്പം അറിവാകുന്ന ശക്തി, അറിവാണത്, അതിൽ നിന്ന് അത് സൃഷ്ടിച്ച ആ ശക്തിയെ സൃഷ്ടിച്ചതായ ഈ സ്ഥൂല സങ്കല്പങ്ങൾ എന്ന് വെച്ചാൽ ഈ സ്ഥൂല പ്രപഞ്ചം അതാ ശക്തി തന്നെയാണ്. ശക്തിയിൽ നിന്ന് അതിന് വേറെ ആകാൻ പറ്റത്തില്ല. ഇത് ഭാഷകാരൻ പറയുന്ന ഒരു ഇക്വേഷനാണ്. അതായത് ശക്തിയിൽ നിന്നും അന്യമല്ല പ്രപഞ്ചം. ഭാഷയത്തിൽ പറയുന്നു ശക്തി തന്നെയാണ് ഇവിടെ പറയുന്നത്, സ്ഥൂല സങ്കല്പനമാണ്. ശക്തനിൽ നിന്ന് ആത്മാവിൽ നിന്ന് അന്യമല്ല ശക്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് തന്നെ. മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് ആത്മാവ്, പിന്നെ ശക്തി, മറ്റൊന്ന് പ്രപഞ്ചം. ഇപ്പൊ സ്ഥൂല സങ്കല്പന, അസ്ഥൂല സങ്കല്പ, സ്ഥൂല അറിവിന്റെ രൂപത്തിലാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അറിവിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം, അത് തന്നെ ശക്തി. ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്താണ്, അവന് വലിയ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ പോലെ വേറെ ഒരു വസ്തുവായി ചിന്തിക്കരുത്. ശക്തി എന്ന് പറയുന്ന അറിവ് തന്നെ, സങ്കല്പം എന്ന് പറഞ്ഞ ഒരു അറിവാണ്. അപ്പൊ ആ സങ്കല്പ രൂപത്തിലുള്ള ശക്തി അല്ലെങ്കിൽ അറിവിൽ നിന്ന് അന്യമല്ല സ്ഥൂല പ്രപഞ്ചം. അപ്പൊ ആ ശക്തി അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ആ ചിതാത്മാവിൽ നിന്നും അന്യമല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ച സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ചിതാത്മാവ് തന്നെ. വളരെ സിമ്പിളായ ഒരു ഇക്വേഷൻ സാധാരണ പറയും, എ ഈസ് ഇക്വൽ ടു സി ഡി, എ ഈസ് ഇക്വൽ ടു സി, ഹോർ എ ഈസ് ഇക്വൽ ടു സി. സ്കൂളിൽ പഠിക്കുന്നതാണ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് ചിതാത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും അദ്വൈതമാണ്. അപ്പൊ പ്രപഞ്ച സത്തായി ഉള്ളതായി, സകലതും സകല പ്രപഞ്ചം ഉള്ളത് തന്നെ. ഇനി ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. അദ്വൈതത്തിന് ഇതെല്ലാം വഴങ്ങുന്ന സംഗതികളാണ്. പക്ഷെ ഇത് അദ്വൈതം ഇതിനെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണോ, ഇത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം എന്നുള്ളത്. അദ്വൈതത്തെ സംബന്ധിച്ച് ഇതൊക്കെ എന്താണ്? ഇന്റർപ്രിട്ടേഷനാണ്. ചിതാത്മാ അതിനെ ഇന്റർപ്രട്ട് ചെയ്യുന്നതാണ്. ശക്തി അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. പ്രപഞ്ചം അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ച് തരും. അപ്പൊ ഇത് ശരിക്കും എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളെയും വ്യാഖ്യാനിക്കുകയാണ്. ഇതാണ് അദ്വൈതം ചെയ്യുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? എന്താണ് യുക്തി? ഇതൊക്കെ പറയുന്ന ഒരു യുക്തി അനുസരിച്ചിട്ടാണ്. ഒരു യുക്തി അനുസരിച്ച് ഇതൊക്കെ പറയുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞൊക്കെ യുക്തി അനുസരിച്ച്. അപ്പോ ഇതാണ് അദ്വൈതത്തിന്റെ മെത്തഡോളജി എന്ന് പറയുന്ന ഇതാണ്. ഇന്ന് മനുഷ്യന്റെ ഭൗതികമായ അറിവിന്റെ മെത്തേഡ് ഇതല്ല. വ്യത്യാസം, ഇന്നത്തെ അറിവിന് വരുന്ന ഒരു പ്രധാനമായ വ്യത്യാസം വരുന്ന എന്താണ്? ഭൗതികമായ അറിവുകൾ എന്തായാലും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സോളജി ആയാലും, അവിടെ വരുന്ന വ്യത്യാസം എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറും പൊട്ടന്മാരെ പോലെ തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് നമ്മൾ കേട്ട് പറഞ്ഞു കിടക്കരുത്. അവിടെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അത് എക്സ്പെരിമെന്റലായിരുന്നു. എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് പഴയകാലത്ത് നമ്മൾ യുക്തി ഉപയോഗിച്ച സ്ഥാനത്ത് ഇന്നെന്താ ചെയ്യുന്നത്? എക്സ്പെരിമെന്റ്. അപ്പോൾ ആധുനികമായ സയൻസിന്റെ മെത്തേഡിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കുന്ന ഒന്നാണ് എക്സ്പെരിമെന്റ്. ഇവിടെ നമ്മുടെ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് കാണിക്കുന്ന ഒന്നാണ് യുക്തി ചിന്ത. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി ചിന്താരീതിയൊക്കെ ഏകദേശം സമാനം തന്നെയാണ്. സയൻസിലാണെങ്കിലും ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നു, പിന്നെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു, പിന്നെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു, പിന്നെ അതിന്റെ വാലിഡേഷൻ, അങ്ങനെ അങ്ങനെ പോകും. അതിനൊരു മെത്തേഡുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്, ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അത് ശരി തന്നെയാണ്. കോഹം കുതോ ജഗതിതോ എന്ന് പറയുന്ന ചോദ്യം, പിന്നെ അതിൽ നിന്നൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കുന്നു, ഹൈപ്പോത്തിസിസ് ഉണ്ടാകുന്നു. ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? യുക്തിചിന്ത. ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന പ്രധാനമായി വരുന്ന വ്യത്യാസം. നമ്മുടെ തത്വചിന്ത അതാണ്, ഇത് പാശ്ചാത്യ തത്വചിന്ത അല്ല. നമ്മുടെ തത്വചിന്ത, നമ്മുടെ പ്രാചീനമായ അദ്വൈതം പോലെയുള്ള ചിന്തകളെല്ലാം ഈ ഒരു രീതിയാണ് പരമ്പരാഗതമായി തുടർന്നു വന്നത്. അപ്പൊ തത്വചിന്തയെ സംബന്ധിച്ച് അവരുടെ യുക്തിക്കെല്ലാം പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. പക്ഷെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അവരങ്ങോട്ട് എക്സ്പെരിമെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അവരുടെ അറിവ് സീറോയാണ്. സീറോ എന്ന് പറയുന്നത് സയൻസിനല്ല, സീറോയ്ക്ക് അടുത്തെന്ന് പറയാം. സീറോയ്ക്ക് അടുത്ത് വരും വസ്തുനിഷ്ഠമായ അറിവ്. അതാണ് വരുന്ന ഈ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആൾക്കാർക്ക് മനസ്സിലാകാത്ത അതുകൊണ്ടാണ്. വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണമല്ല, യുക്തി അധിഷ്ഠിതമായ ഒരു വിചാരമാണ് ഇവിടെ നടക്കുന്നത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ പറയുന്ന വലിയ സയൻസാണ് എന്നൊന്നും കയറി പറഞ്ഞുകളയത്. തത്വചിന്ത തന്നെയാണ് ഈ പറയുന്നത്. എന്റെ വ്യത്യാസം മനസ്സിലാകുന്നു. കുറെ സയന്റിസ്റ്റുകളൊക്കെ പേരെഴുതിയിട്ട് അവരൊക്കെ ഇതാ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാതാക്കളും എഴുതി വയ്ക്കുന്നുണ്ട്. അതിനൊക്കെ ഇന്നത്തെ ഭാഷ പറഞ്ഞ വെറും തള്ളെന്ന് പറയുന്നു. അതിനെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നു. അതും യാഥാർത്ഥ്യ ബോധമില്ല, യാഥാർത്ഥ്യ ബന്ധമില്ല. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഇന്നത്തെ അത് 100-200 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ നീട്ടി പറഞ്ഞ ഒരു 500 വർഷം, ചുരുക്കി പറഞ്ഞ 150 വർഷം അത്രയേ ഉള്ളൂ. ഇതാ ഇതാണെങ്കിൽ ഒരു 2000 വർഷത്തിന് മുന്നിലേ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി. വ്യത്യാസം മനസ്സിലാകും. അന്നത്തെ മനുഷ്യൻ ഇന്നത്തെ ഈ ലോകത്തെ കുറിച്ചോ ഇന്നത്തെ മനുഷ്യന്റെ അറിവിനെ കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അവർക്ക് ഒരു ചുക്കും അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു മടിയും വേണ്ട, അങ്ങനെ പറയുന്നു. അപ്പൊ അവർക്ക് ഇന്നത്തെ ഈ അറിവുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരറിവ് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ പറയാം എന്താണ് അതിന്റെ ശൈശവം ബാല്യം എന്ന് വേണമെങ്കിൽ പറയാം, ഗർഭാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം, ശൈശവം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഗുരുവിനെ ഒരു സയന്റിസ്റ്റ് ആക്കാനൊക്കെ ശ്രമിക്കുക, എല്ലാം അറിഞ്ഞ ആളാണെന്ന് പറയുക, ഇതൊക്കെ വെറും തള്ളാണ്. മനസ്സിലായ നടക്കുന്ന കാര്യം. അദ്വൈതത്തിൽ സർവജ്ഞത്വം എന്ന് പറയും, അത് വേറെയാണ്. അത് ഈ പൊട്ടന്മാർ പറയുന്ന പോലെ ഈ അബദ്ധം പറയുന്നതുകൊണ്ടാണ് ഞാൻ പൊട്ടന്മാരെന്ന് പറയുന്നത്, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതാണ്. ഒരു കൂറി നാം അറിയാത്തതൊന്നുമെങ്കിൽ ഒരു മറവാൽ അറിവിയിൽ ഉണർന്നു. അതിന്റെയൊക്കെ അർത്ഥം അദ്വൈതത്തിൽ വേറെയാണ്. ഈ ആൾക്കാർ ധരിക്കുന്ന പോലെയൊന്നുമല്ല അദ്വൈതത്തിന്, അദ്വൈതമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ പറയാം. പറഞ്ഞിരിക്കുന്ന പരമാർത്ഥമാണ്. എന്ന് വെച്ചാൽ ഇന്ന് ജനിച്ച ഞാൻ, നാളെ മനുഷ്യൻ ആർജിക്കുന്ന അറിവുകളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ജനിച്ചതെന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരമാണ്. ആർക്ക് സാധ്യമല്ല, മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആർക്ക് സാധ്യം? എന്നാ പിന്നെ ഈ ലോകം എത്രയും മാറിപ്പോയി അല്ലേ? ലോകത്ത് എന്തെങ്കിലും ഒരു സർവജ്ഞ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ അപ്പുപ്പന്മാരെ കയ്യിലിരുന്നേ അല്ലേ? എന്റെ സയൻസ് ആൻഡ് ടെക്നോളജി അവരെ കയ്യിലിരുന്നേ. എന്ത് ഭാഗ്യമായിരുന്നു, ഞാൻ ജനിച്ച എത്ര വർഷം കാത്തിരുന്നു ഈ മൊബൈൽ ഒന്ന് കാണാൻ വേണ്ടി. ഞാൻ ജനിച്ച എത്ര വർഷം കാത്തിരുന്നിട്ടാണ് ഒരു ടി വി കണ്ടത്. റേഡിയോ ഉണ്ടായിരുന്നിട്ടും എന്റെ ഞാനൊരു റേഡിയോയുടെ ബട്ടണൊന്ന് തിരിക്കണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞു? അപ്പൊ എന്റെ പൂർവികന്മാരുടെ ഒരുപാട് സർവജ്ഞന്മാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരുമായിരുന്നു. അവരെല്ലാം ഇതെല്ലാം കൊണ്ടു കടന്നത്. അവരെന്താ കൊണ്ടു കടന്നത്? കവണ തെറ്റാരി, അമ്പും മില്ലും, കോടാരി, അവരുടെ ദൈവങ്ങളെ ഇരിക്കുന്നു ഇതൊക്കെയാണ്. കയർ, ഓലക്ക, അന്നത്തെ ടെക്നോളജിയാണ്. എന്നിട്ടും മനുഷ്യൻ പറയും എല്ലാം അറിഞ്ഞവരാണ് എന്ന്. ശുദ്ധ അസംബന്ധമാണ്. എല്ലാം അറിഞ്ഞവരാണ്. ഈ ഓലക്കയും ഉണ്ട്, ആൾക്കാരത്തെല്ലാം നടക്കണം. ദൈവങ്ങളെ എടുത്തുകൊണ്ട് മനുഷ്യനാണെങ്കിൽ പോട്ടെ, ഏതെങ്കിലും നമ്മുടെ ദൈവങ്ങളുടെ ഇത് ഒരു AK-47 ഉണ്ടാ ഇല്ലാത്ത അവിടെ ഇരിക്കുന്ന ഒലക്കയാണ്. ഭയങ്കര ആയുധമെന്നാ പറയുന്നത് ഒലക്ക. ഇന്നത്തെ പിള്ളേടത്ത് ഒലക്കയെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തോടിയില്ലേ എന്താണ്, അവർക്ക് എന്താ സാധനം? അപ്പൊ അങ്ങനെ സർവജ്ഞത്തൊന്നും ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. വെറുതെ പറയുന്നുണ്ട്, തള്ളാൻ വേണ്ടി പറയുന്നു. ഇത് ഞാൻ ഇത് പറയുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഇതായിട്ട് തന്നെ മനസ്സിലാക്കണം. അദ്വൈതത്തെ അദ്വൈതമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഈ തള്ളു ഏത് യോഗി? സർവജ്ഞത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംഭവിക്കില്ലേ? ഈ പറയുന്ന യോഗികൾക്ക് യോഗശാസ്ത്രത്തിൽ ഞാൻ നിങ്ങളെ എടുത്തായിരുന്നു, ഇവർ പറഞ്ഞു തിന്നത് ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്നാണ് ഈ യോഗശാസ്ത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. യോഗികൾക്ക് സർവജ്ഞത്വം ഉണ്ടെങ്കിൽ ഇന്നത്തെ എന്താണ് ഒന്നാം ക്ലാസ്സുകാരൻ വരെ പഠിക്കുന്ന കാര്യമാണ്. അത്രയും അറിവെങ്കിലും വേണ്ടേ? ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭൂമി നിശ്ചലമെന്നാ പറഞ്ഞു, അചല ഭൂമിയുടെ പര്യായമാണ്, ചലിക്കാത്തവളാണെന്നാണ്. ഏത് യോഗിക്ക് വിവരം ഉണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്? അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ യോഗശാസ്ത്രത്തെ കുറിച്ചൊക്കെ അവർക്ക് അറിവാണ്. സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവരാണെന്നുള്ള അർത്ഥം. നിങ്ങൾക്കൊരു വിഷയത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് മാസ്റ്ററാവാം. അപ്പൊ യോഗിക്കും യോഗിയുടെ വിഷയത്തിൽ കാണും. അല്ലാതെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സർവവിവരമൊന്നുമുള്ള ആരും ഉണ്ടായിട്ടില്ല, ഒരു യോഗി ഉണ്ടായിട്ടില്ല. വെറും പൊട്ടത്തരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യോഗശാസ്ത്രത്തിൽ എഴുതി വയ്ക്കും. എന്താണോ ഭൂമിയെ സൂര്യൻ കറങ്ങുന്നു, എത്ര പത്രം? ഭൂമി എന്നാ കറങ്ങുന്നുമില്ല, അത് നിശ്ചലയാണ്, അചലയാണ്, സ്ഥിര ഭൂമിയുടെ പര്യായമാണ്. എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം അതാണ്. ഇതിനപ്പുറം ഒരു യോഗിക്കും ആരും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ പഴയ ഗണിത ഈ അസ്ട്രോണമി ഇത് ഗവേഷണമൊക്കെ നടത്തിയ പഴയ ചില ആൾക്കാർക്ക് അറിവുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ആര്യഭട്ടനെയൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ ആറ് പോലും മറ്റുള്ളവർക്ക് ഇല്ലായിരുന്നു. അതേകാലം ജീവിച്ചിരുന്ന യോഗികൾക്ക് ആ അറിവുണ്ടായിരുന്നില്ല, കാരണം അത് പഠിച്ചാലേ അറിവുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ വെറും തള്ളു വെറുതെ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ എല്ലാം അറിയുന്നവരൊന്നുമില്ല. യോഗികൾക്ക് അറിവ് എന്ന് പറയുന്ന എന്തിനാണ്? എന്തിനാ യോഗശാസ്ത്രം എന്ന് പറയുന്നത്? ശാസ്ത്രത്തിൽ അവർക്ക് അറിവുണ്ടാകും, അത് ശരിയാണ്. കാരണം അത് അവരുണ്ടാക്കിയാണ്, അതിനവർക്ക് അറിവുണ്ട്. അതിന്റെ ഭാഷയും ടീകയും ടിപ്പണിയൊക്കെ അവർക്കറിയും, അതൊക്കെ അവർ പറയും. യോഗികൾക്ക് അതിലാണ്. പിന്നെ എന്താണ് യോഗത്തിൽ ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ, ശാരീരികമായും മറ്റും ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ, അതിലവർക്ക് അറിവുണ്ടായിരിക്കും. ആസനം, പ്രാണായാമം തുടങ്ങിയ ചില അഭ്യാസങ്ങൾ, അതിലവർക്ക് അറിവുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ സമ്മതിക്കണം. ആയുർവേദം പഠിച്ചവൻ അതിലറിവുണ്ടായിരിക്കും. ആസ്ട്രോണമി പണ്ട് കൈകാര്യം ചെയ്ത് അവർക്ക് അതിലറിവുണ്ടായിരിക്കും. ഈ സർവജ്ഞമെന്ന് പറയുന്നിടത്ത് അത് അപകടമാണ്. അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ഭാവിയെ കുറിച്ചൊന്നും ഇവർക്കാർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നു. ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് ചില കാര്യങ്ങളിൽ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസം. അതിനപ്പുറം പിന്നെ വ്യക്തികളിൽ വ്യത്യസ്തമായ ശേഷി, കഴിവ്, ബുദ്ധിയൊക്കെ ഉള്ളവരുണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ വ്യക്തികളിൽ മഹത്വമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നിട്ടുണ്ട്. വ്യക്തികൾ ദീർഘവീക്ഷണമുള്ളവരും ഒന്നുമില്ലാത്തവരും ഉണ്ടായിരുന്നിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സർവജ്ഞത്വമാണ് ഇല്ലാന്ന് ഞാൻ പറയും. ബാക്കി വ്യക്തികൾക്ക് മഹാത്മ്യമില്ലെന്നല്ല, അതൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഈ ശാസ്ത്രം എന്ന് പറയുന്ന ഈ പഴയ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിന്റെ മെത്തഡോളജി എന്ന് പറയുന്നതിന് ഈ പുതിയ ആധുനികമായ ചിന്താഗതികളുമായി കാര്യമായ ബന്ധമൊന്നുമില്ല. ചെറിയ സമാനതകൾ കാണും. ഇത് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പിന്നെ ഈ തമ്മിൽ തർക്കത്തിന്റെയും വഴക്കിന്റെയും ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന എന്താണോ ഈ സ്ഥൂലമായ പ്രപഞ്ചം ഒരു ശക്തി കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, ഒരു ഫിസിക്സിസ്റ്റ് അയാൾ ഇതെന്ന് ഇതെങ്ങനെ ശരിയാവും? അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ഇത് പറയണ്ട, ശരി നിങ്ങളങ്ങനെ പറഞ്ഞാൽ നിങ്ങളത് പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ സിദ്ധാന്തമാണ്. നിങ്ങളെങ്ങനെ പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇതെന്താണോ പ്രാചീനമായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി, ആ ചിന്താഗതി അനുസരിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇതാണ് കാഴ്ചപ്പാട്. വളരെ വ്യക്തമാണ്. ഇന്നത്തെ ആധുനികമായ ചിന്താഗതി അനുസരിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇതാണ് കാഴ്ചപ്പാട്. ഇവിടെ എന്താ തർക്കത്തിനെന്താ കാര്യം? നമ്മൾ പറയുന്നത് ഈ പാരമ്പര്യമായ പ്രാചീനമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇന്നത്തെ ആധുനികമായ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം തർക്കിക്കേണ്ട യാതൊരു ആവശ്യവും അല്ല. അതാണ് ഇത്, ഇതാണ് അതെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്നുവെച്ചാ നിങ്ങൾ സമന്വയിപ്പിക്കാൻ പോകുമ്പോഴാണ് എന്ത് വരുന്നത്? വൈരുദ്ധ്യം വരുന്നത്. ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. അവനവന്റെ ആശയങ്ങൾ അവനവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തർക്കത്തിന്റെയും ഒരു വിതർക്കത്തിന്റെയും പ്രശ്നമേ ഇല്ല. ഇതാണ് ഇതിന്റെ ആശയം. മറന്നതിനാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് അല്ല അറിവ്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും മാറിക്കൊണ്ടേ ഇരിക്കും. അറിവിനെ ആർക്കും പിടിച്ചു കിട്ടാൻ പറ്റില്ല. പിടിച്ചു കിട്ടുന്ന ആരും അങ്ങനെ അറിവ് ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടേയില്ല. മാറിക്കൊണ്ടേ ഇരിക്കുന്നു. അദ്വൈതം പോലെ എന്തെല്ലാം അതിന്റെ പ്രക്രിയകളിൽ മാറ്റം വന്നു, അതിനുതന്നെ എന്തെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചു, എത്രയെത്ര ആചാര്യന്മാരെ, എത്രയെത്ര പക്ഷങ്ങൾ, ഭൗതികശാസ്ത്രം നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടിരുന്നാലേ ചലനാത്മകമായ അതിനെ ശാസ്ത്രമെന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? മാറാതിരിക്കുകയാണെങ്കിൽ അത് അറിവല്ല, അതിനെന്തു പറയും? മാറാത്ത എന്താ പറയുന്നു? നിങ്ങളുടെ ഒരു സാധനം മാറാതിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? വിശ്വാസം. അതാണ് മാറാത്ത. അറിവാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. അതിന് രണ്ടിന്റെ രണ്ടായി തന്നെ മനസ്സിലാക്കും. നിങ്ങൾ ബലമായി കാത്തു സൂക്ഷിക്കുന്ന എന്തിനാണ്? വിശ്വാസം. അത് മാറുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ അസ്ഥി പിടിച്ച സാധനം അല്ല, മാറുകയാണെങ്കിൽ പിന്നെ അത് വിശ്വാസമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിവുണ്ടായി എന്നർത്ഥം. അതായത് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും. മരണം വരെ എന്ത് ചെയ്യുന്നു? അത് മാറുന്നില്ലെങ്കിൽ അതെന്തായി? അതൊരു അറിവല്ല, അതൊരു വിശ്വാസമാണ്. മരിക്കുന്നത് വരെ നിങ്ങള് സ്വർഗത്ത് പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്താണിത്? ഒരു തെളിവുമില്ലാത്ത ഒരു മൂഢവിശ്വാസമാണ് നിങ്ങൾക്ക് ബോധ്യം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? എന്തുണ്ടാകുന്നു? അറിവുണ്ടാകുന്ന അപ്പോഴാണ്. എന്തുകൊണ്ട്? അതിന് തെളിവില്ല, അതുകൊണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞു. ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വർഗം എന്ന് പറയുന്നതിന്. ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഒരാൾ തള്ളിക്കളയുന്നതാണ് എന്ത് അറിവ് എന്ന് പറയുന്നത്. ഇപ്പൊ ആധുനിക ശാസ്ത്രത്തിൽ, ആധുനിക വിജ്ഞാനത്തിൽ പറയും ഫാൾസിഫയബിലിറ്റി, അസത്യവത്കരണക്ഷമത. ഒരു കാര്യത്തെ അസത്യമാണെന്ന് നമുക്ക് തെളിയിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുന്നു. അത് അങ്ങനെ അല്ലാത്തൊരു കാര്യത്തെ അതിനാണ് റിസൾട്ട്സ് ടീപോട്ട് എന്ന് പറയുന്നത്. പഴയകാലത്ത് റിസൾട്ടിന്റെ കാലം പഴയ കാലമാണ്. അന്ന് റിസൾട്ട് പറഞ്ഞ എന്താണ്? ഈ ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു ചായക്കോപ്പ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഭൗതിക ശാസ്ത്രമൊന്നും വന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ചോദിക്കുന്നത് കാർക്കെങ്കിലും തെളിയിക്കാമോ അങ്ങനെ ഒരു ചായക്കോപ്പ അവിടെ ഇല്ലാന്ന് അറിയണം, തെളിയിക്കാൻ പറ്റും? ഈ ഭൂമിക്കും ചുമയ്ക്കും ഇടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചായക്കോപ്പ അങ്ങനെ ഇല്ലാന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റൂ? എങ്ങനെ തെളിയും? ഇന്നത്തെ കാലത്താണെങ്കിൽ റോക്കറ്റ് എങ്ങനെ പറ്റുമോ? അന്നാണെങ്കിൽ അതും പറ്റിയില്ല. റോക്കറ്റൊക്കെ പോകുന്നു വിടുന്നതിന് മുമ്പുള്ള കാലമാണ്. ഒരു കാരണവശാലും ഒരാൾക്ക് ഇന്നാണെങ്കിൽ ദൂരദർശിനികളുണ്ട്. ജെയിംസ് വെബ് ഏറ്റവും പുതിയ സാധനം. അവരോട് അത് വളരെ ദൂരെ ദർശിക്കാൻ പറ്റും. എന്നാലും ഒരു ചെറിയ കപ്പൊന്നും കാണാൻ പറ്റില്ല, പ്രയാസമാണ്. അവനൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വ്യവസ്ഥയെ കാണാൻ പറ്റും. അപ്പോ അതാർക്കും തെളിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോ ഞാൻ പറയണം, അങ്ങനെ ഒരു ചായക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടത് തന്നെ നിങ്ങൾക്കതില്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പോ ഒരാൾ പറയണം അങ്ങനെ ഉണ്ട് എന്നുള്ളതിന് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ അത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെ ഒരു ടീ പോട്ടും ഇല്ല. അതുപോലെയാണ് സ്വർഗം നരകം, അത് റിസൾട്ട് ടീ പോട്ട് പോലെയാണ്. അന്ന് ഒരിക്കലും ആർക്കും തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളില്ല, അത് കേവലം വിശ്വാസങ്ങളാണ്. തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റും, അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ആർക്കും പ്രയാസം തോന്നല്ല, ഇത്രയും കടുപ്പിച്ച് പറയുന്നു. അതുപോലെയാണ് വിശ്വാസം അറിവും തമ്മിലെ വ്യത്യാസം. അപ്പൊ അറിവ് വരുന്നിടത്ത് വിശ്വാസത്തിന് യാതൊരു നിലനിൽപ്പില്ല, നിൽക്കത്തില്ല. അപ്പൊ ആധുനികമായ അറിവ് മാറുമെന്ന് വെച്ചാൽ അത് മാറിക്കൊണ്ടേയിരിക്കും, കാരണം അത് വിശ്വാസമുണ്ട്. വിശ്വാസമല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്നത്തെ അറിവ് നാളെ വേറൊരാള് അയക്കത് ആ അറിവ് തെറ്റാണെന്ന് തെളിയിക്കാം, അതിനുള്ള അസത്യവത്കരണക്ഷമത ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്ന അതിനകത്തുണ്ട്. അപ്പൊ അത് ഒരാൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാം. തെളിയിച്ചു കഴിഞ്ഞാൽ പുതിയ അറിവായി. അങ്ങനെയാണ് ആധുനികമായ മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പഴയ മനുഷ്യൻ ചിന്തിച്ചിരുന്ന കാര്യമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞത്. രണ്ട് രീതിയിലും മനസ്സിലാക്കും. അപ്പൊ ഇത് തമ്മിൽ ഏറ്റുമുട്ടലൊന്നും ഇന്ന് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പഴയ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെ മതകലഹം ഉണ്ടാവും.